യത്ഫലം നാസ്തി തപസ നയോഗേന സമാധിന തത്ഫലം ലഭത്തെ സമ്യക് കലൗ കേശവകീർത്തനാത്. ബഹവഹ ദോഷാഹ കലേഹ സന്തി കിന്തു അയം മഹാൻ ലാഭഹ കിമിതി ചേത്, അന്യേഷു യുഗേഷു തപസ യോഗേന സമാധിന വാ യത് ഫലം ന വിന്ദാമഹേ തത് ഫലം കേശവകീർത്തനാത് അനായാസം ഏവ വിന്ദാമഹേ തസ്മാത് അയം കലിഹി ക്ഷന്തവ്യഹ ഇതി പരീക്ഷിത് ചിന്തയാമാസ.